അടുത്തത് ശ്ലാഘ ഹുനൻ സ്ഥ ശപാം നിപ്സിമാന യേഷാം പ്രയോഗേ ബോധയിതും ഇഷ്ട സമ്പ്രദാനം സ്യാത് ഗോപീ സ്മരാത് കൃഷ്ണായ ശ്ലാഘത്തെ ഹുനുതെ തിഷ്ഠത്തെ ശപതേവ നിപ്സിമാന കിം ദേവദത്തായ ശ്ലാഘത്തെ പഥി. ശ്ലാഘ ഹുനി സ്ഥ ശപ് ധാതുക്കൾ യോഗ എന്നുള്ള അധ്യായമായിരിക്കുന്നു. ഈ ധാതുക്കളുടെ യോഗത്തിൽ നീപ്സ്യമാനഹ ഞപ് ധാതുവിൽ നിന്ന് സന്നന്ധത്തിൽ നിന്ന് കർമ്മണി ശാനിച്ച് നീപ്സ്യമാനഹ അത് നമ്മൾ പഠിക്കും. സന്നന്ധം സകാരം വന്നാൽ സന്നന്ധം എന്ന് മനസ്സിലാക്കണം. പൊതുവേ സ്യാന്ന് വന്നു കഴിഞ്ഞാൽ മനസ്സിലാക്കണം അത് കർമ്മണി ശാനച്ച് പ്രത്യാണെന്നാണ്. അമാനഹ എന്ന് വരുന്ന ശാനച്ചാണ് അത്. തിങ്ങിനെ കുറിച്ച് പഠിക്കുമ്പോൾ സന്ന പഠിക്കും, കൃതന്തം പഠിക്കും, അവിടെ തന്നെ വരും ശാനച്ച്. അത് കൃതന്തത്തിൽ വരും. നിപ്സ്യമാനഹ ഞപ്പ അവബോധന മാരണ തോഷണ നിശാമനേഷു ചുരാതിയിലുള്ള ധാതുവാണ്. അതിൽ ബോധിപ്പിക്കുക എന്നുള്ള അർത്ഥമുണ്ട്. ബോധിപ്പിക്കുക എന്നാണ് എൻ്റെ അർത്ഥം. അവബോധന മാരണ തോഷണ നിശാമനേഷു അവബോധനാർത്ഥം. അതുകൊണ്ടാണ് ഇവിടെ ബോധയിതും ഇഷ്ട എന്ന് പറഞ്ഞത്. ഈ ധാതുക്കൾ പ്രയോഗിക്കുമ്പോൾ എന്തിനെയാണോ ബോധിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് അതിൽ സമ്പ്രദാന സംജ്ഞ വരും. ശ്ലാഘ്ര കഥനെ സ്തുതിക്കുക എന്നുള്ള ഹുണങ് അപനയനെ ഒഴിവാക്കുക, ഒളിക്കുക, മറയ്ക്കുക, ഇങ്ങനെയൊക്കെയുള്ള ഇഷ്ടഗതി നിവർത്തു നിൽക്കുക എന്നുള്ള ശപ ഉപാലംഭെ ശപിക്കുക എന്നുള്ള യേഷാം പ്രയോഗേ ഈ ധാതുക്കളുടെ പ്രയോഗത്തിൽ അതെല്ലാം അതിൻ്റെ വ്യാഖ്യാനത്തിലുണ്ട്. ബോധയിതും ഇഷ്ട ആരെയാണോ ബോധിപ്പിക്കാൻ ഇഷ്ടപ്പെടുന്നത് അതിൽ സമ്പ്രദാനം ചെയ്യുന്നു, സമ്പ്രദാനം വരുന്നു. ഇവിടെ ഗോപി സ്മരാ കൃഷ്ണായ കൃഷ്ണന് സമ്പ്രദാന സംജ്ഞമാണ്. കൃഷ്ണായ ശ്ലാഘത്തെ ശ്ലാഘ്ര കഥനെ അതിൻ്റെ രൂപമാണ് ശ്ലാഘത്തെ. ഹുനുതെ ഹുനങ് അപനയനെ അതിൻ്റെ രൂപമാണ് ഹുനുതെ. ഷ്ഠ ഗതി നിവർത്തു അതിൻ്റെ രൂപമാണ് തിഷ്ഠത്തെ. ശപ ഉപാലംഭെ അതിൻ്റെ രൂപമാണ് ശപത്തെ. എന്ന് വെച്ചാൽ അവിടെ എല്ലാ ക്രിയാരൂപങ്ങളും ഒന്നിന് കൊടുത്തിരിക്കുന്നു. ഗോപി കൃഷ്ണനെ ബോധിപ്പിക്കുന്നു എന്നാണ്. ഗോപി കൃഷ്ണനെ ബോധിപ്പിക്കുന്നു. അപ്പോൾ എന്തിനെ ബോധിപ്പിക്കുന്നു? അത് പലതരത്തിലായി ഇതിനെ വ്യാഖ്യാനിക്കുന്നു. പല വ്യാഖ്യാനങ്ങളുണ്ട്, പല അർത്ഥങ്ങൾ പറയുന്നുണ്ട് എന്താണെന്നുള്ളത്. എന്തായാലും ഗോപി കൃഷ്ണനെ ബോധിപ്പിക്കുന്നു. എങ്ങനെ? സ്തുതിച്ചുകൊണ്ട് ബോധിപ്പിക്കുന്നു എന്നാണ്. ശ്ലാഘത്തെ ഗോപി കൃഷ്ണനെ സ്തുതിച്ചുകൊണ്ട് ബോധിപ്പിക്കുകയാണ്. ചിലത് പറയുന്നത് കൃഷ്ണനെ സ്തുതിച്ചിട്ട് ബോധിപ്പിക്കുന്നു എന്നാണ്. അങ്ങനെ പറയാൻ പാടില്ല എന്ന് വേറെ കൂട്ടർ പറയുന്നു. അങ്ങനെ വന്നു കഴിഞ്ഞാൽ കൃഷ്ണനെ സ്തുതിക്കുന്നു എന്ന് പറയുന്നിടത്ത് എന്ത് ദോഷം വരും? കർമ്മമാകും, കർമ്മണി ദിതി വരും. ചിലത് പറയുന്നു അങ്ങനെ പറഞ്ഞാലും ദോഷമില്ല, കൃഷ്ണനെ ബോധിപ്പിച്ച് സ്തുതിച്ചുകൊണ്ട് ബോധിപ്പിക്കുന്നു എന്ന് പറഞ്ഞാലും ഈ ചതുർത്ഥി അതിനെ ബാധിക്കും. അതുകൊണ്ട് അങ്ങനെ പറയാം. ഹരയെ രോചതേ ഭക്തിയിൽ ഈ വിഷയം വരുന്നില്ല. അത് അപവാദമായിട്ട് വരും. അത് പറയുന്നു കർമ്മത്തിന്റെയൊക്കെ അപവാദമായിട്ട് ആണ് വിധിച്ചിരിക്കുന്നത്. അപവാദമാകുമ്പോൾ അതിനെ ബാധിക്കും, അത് വന്നാലും അതിനെ ബാധിക്കും. അതാണ് ഇവിടെയും പറയുന്നു. ഇവിടെ വാക്യത്തിൽ ഹരി എന്ന് പറഞ്ഞാൽ അവിടെ കർമ്മമാണ്, അല്ല ഭക്തി എന്നുള്ള കർമ്മമാണോ? എവിടെ ഹരയെ രോചതേ ഭക്തി എന്നുള്ളത്? അല്ല, അവിടെ ഭക്തി എന്ന് പറയുന്നത് എന്താണ്? കർത്താവ്, കർത്താവാണ്. നമ്മൾ കൃഷ്ണായ ശ്ലാഘ ഇനി പറയുന്നു എന്താണ്? ഗോപി ആത്മനഹ തന്നെ സ്തുതിച്ചിട്ട് കൃഷ്ണനെ ബോധിപ്പിക്കുന്നു. തന്നെ സ്തുതിച്ചിട്ട് എന്താ കൃഷ്ണനെ ബോധിപ്പിക്കാൻ? തൻ്റെ ഭഗവാനോടുള്ള പ്രേമത്തെ ബോധിപ്പിക്കുന്നു, അല്ലെങ്കിൽ വിരഹവേദനയെ ബോധിപ്പിക്കുന്നു. അനുസ്മരാത് എന്നുള്ള ശബ്ദം വെച്ച് സ്മരശബ്ദത്തിൻ്റെ സാധാരണ അർത്ഥം കാമം എന്നാണ്. ഇവിടെ ഭക്തിയുടെ സന്ദർഭത്തിൽ വരുമ്പോൾ അത് ഭഗവാനോടുള്ള പ്രേമമായി. അതുകൊണ്ട് എന്തുവരുന്നു? കൃഷ്ണനെ തൻ്റെ വിരഹവേദനയെ ബോധിപ്പിക്കുന്നു, അങ്ങനെയൊക്കെ അർത്ഥം പറയുന്നു. അല്ലെങ്കിൽ മറ്റാരെങ്കിലും സ്തുതിച്ചിട്ട് അങ്ങനെ അർത്ഥം പറയുന്നു. ആത്മനഹ പരശിവ യസ്യ കസ്യചിത്, അങ്ങനെ അർത്ഥം പറയുന്നു. മറ്റു ഗോപികമാരെ എന്നും എടുക്കാം, അല്ലെങ്കിൽ ആരെങ്കിലും സ്തുതിച്ചിട്ട്. എന്തായാലും തൻ്റെ ഇംഗിതത്തെ ബോധിപ്പിക്കുന്നു, അതാണ് ഇവിടെ മുഖ്യം. സ്തുതിക്കുന്നത് ആരെയോ ആയിക്കൊള്ളട്ടെ, അതുപോലെ എല്ലായിടത്തും മനസ്സിലാക്കണം. ഹുനുത്തേ തന്നെ സ്വയം ഒളിപ്പിച്ചിട്ട്, താൻ ഒളിഞ്ഞിരുന്നു കൊണ്ട് തൻ്റെ ഇംഗിതത്തെ ബോധിപ്പിക്കുന്നു. തൻ്റെ വേദനയോ ഇഷ്ടത്തെയോ എന്തിനാണോ ബോധിപ്പിക്കുന്നു, അല്ലെങ്കിൽ ആ മറ്റൊരാളിനെ ഒളിപ്പിച്ചിട്ട്, അല്ലെങ്കിൽ ഇനി കൃഷ്ണൻ തന്നെ ഒളിപ്പിച്ചിട്ട്. തിഷ്ഠതേ അവിടെ എന്താണ്? നിന്നുകൊണ്ട് ബോധിപ്പിക്കുന്നു, പോകാൻ പറഞ്ഞിട്ടും പോകാതെ നിന്നുകൊണ്ട് ബോധിപ്പിക്കുന്നു. അതാണ് അവിടെ പറഞ്ഞ എന്താണ്? നീപ്സ്യമാനഹ, ഈ ധാതുക്കളുടെ ഈ ധാതുക്കൾ പ്രയോഗിക്കുമ്പോ എന്താണ് ഇങ്ങനെ ഒരർത്ഥം അവിടെ വരണം. എങ്ങനെ? നീപ്സ്യമാനഹ, കാരണം ഇവിടെ സ്തുതിക്കുന്നു, സ്തുതിയിലൂടെ എന്തോ ഒരു കാര്യത്തെ ബോധിപ്പിക്കണം, അങ്ങനെ ഒരു അർത്ഥം വരുന്നിടത്താണിത് പ്രയോഗിക്കുന്നത്. സ്തുതിക്കുക എന്ന് പറഞ്ഞാൽ ബോധിപ്പിക്കുക എന്ന അർത്ഥമില്ല. പക്ഷേ ഈ ധാതു പ്രയോഗിക്കുമ്പോൾ സമ്പ്രദാനം വരണമെങ്കിൽ എന്ത് വേണം? സ്തുതിയിലൂടെ സ്തുതിച്ചുകൊണ്ട് ഒരാളെ ഒരു കാര്യം ബോധിപ്പിക്കണം, അല്ലെങ്കിൽ പിന്നെ നീപ്സ്യമാന എന്ന ആവശ്യമുണ്ടല്ലോ. അന്ന് പറഞ്ഞ എന്താണ്? ബോധയിതും ഇഷ്ട, അങ്ങനെ വരുന്നിടത്തെ സമ്പ്രദാന സഞ്ജ വരും. അതായത് ഉദാഹരണം പറയും, അങ്ങനെ അല്ലാത്തത് എങ്ങനെയാണെന്ന്. തിഷ്ഠതയെന്ന് പറയുന്നിടത്തും അങ്ങനെ തന്നെ. എന്താണോ അവിടെ നിന്നുകൊണ്ട് കൃഷ്ണ ബോധിപ്പിക്കുന്നു, എന്ത് ബോധിപ്പിക്കുന്നു? പോകാൻ പറഞ്ഞിട്ടും പോകാതെ നിന്നുകൊണ്ട് ബോധിപ്പിക്കുന്ന എന്തായിരിക്കും? തൻ്റെ ദുഃഖത്തെയോ തൻ്റെ ഇഷ്ടത്തെയോ ബോധിപ്പിക്കുന്നു. ശപതേ ശപിച്ചുകൊണ്ട് ബോധിപ്പിക്കുന്നു, ഒന്നി തന്നെ ശപിച്ചിട്ടായിരിക്കും, അല്ലെങ്കിൽ ആരെങ്കിലും ശപിച്ചിട്ടായിരിക്കും, അല്ലെങ്കിൽ മറ്റൊരു ഗോപിയെ ശപിച്ചിട്ടായിരിക്കും, വേണമെങ്കിൽ കൃഷ്ണനെ ശപിച്ചിട്ടും ആകാം. ശപിച്ചിട്ട് എന്ത് ചെയ്യുന്നു? തൻ്റെ ഇഷ്ടത്തെ ബോധിപ്പിക്കുന്നു. അപ്പൊ അവിടെ പ്രധാനം എന്ന് പറയുന്നത് നിപ്സ്യമാന എന്നുള്ളതാണ്. കൃഷ്ണനെ ബോധിപ്പിക്കുന്നിടത്താണ് കൃഷ്ണനിൽ സമ്പ്രദാന സഞ്ജ വരുന്നത്, ചതുർത്ഥിയും വരുന്നത്. എന്തുകൊണ്ട്? സൂത്രത്തിൽ പ്രത്യേകം പറഞ്ഞു നീപ്സ്യമാനഹ, അങ്ങനെ ബോധിപ്പിക്കുമ്പോൾ ആ ബോധിപ്പിക്കുന്നതിൽ ബോധിപ്പിക്കുന്നതെന്നുള്ള അർത്ഥം കർമ്മണി ശാനിച്ചുകൊണ്ട് കിട്ടും, ആ രൂപം കൊണ്ട് കിട്ടും. അതാണ് ബോധയിതും ഇഷ്ട, ഏതിനെയാണോ ബോധിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് അതിൽ ഇവിടെ കൃഷ്ണനാണ്. കൃഷ്ണന് സമ്പ്രദാന സഞ്ജ വരുന്നു. അല്ല, ഈ ധാതുക്കൾ പ്രയോഗിച്ചാൽ പോരാ, അതിന് അടുത്ത ഉദാഹരണം കൊടുക്കുന്ന ദേവദത്തായ ശ്ലാഘതേ പതി എന്ന് പറയുന്നു. ഇവിടെ ദേവദത്തനെ ബോധിപ്പിക്കുന്നു, സ്തുതിച്ചുകൊണ്ട് ബോധിപ്പിക്കുന്നു. ആര്? ആരാ ബോധിപ്പിക്കുന്നു? രാമ. രാമ ദേവദത്തായ ശ്ലാഘതേ എന്ന് പറഞ്ഞാൽ രാമൻ ദേവദത്തന് എന്ന് വെച്ചാൽ ഒരാളിൽ നിന്ന് എന്തെങ്കിലും കാര്യമൊക്കെ സാധിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെയുള്ള സന്ദർഭത്തെ ഇത് പ്രയോഗിക്കുന്നത്. അയാളെ ഒരു കാര്യം, അങ്ങ് വലിയ ആളാണ്, യോഗ്യതയുള്ള ആളാണ്, മഹാനാണ്, അതുകൊണ്ട് എനിക്കൊരു സ്ഥലം മറ്റും വാങ്ങിത്തരണം എന്ന് പറയുന്നിടത്താണ് ഇത് പ്രയോഗിക്കുന്നത്. അങ്ങനെ വരുന്നിടത്ത് ഒരു കാര്യം സാധിക്കാൻ വേണ്ടിയിട്ട് ഒരു കാര്യത്തെ ബോധിപ്പിക്കുന്നു. അപ്പോൾ ഇവിടെ ദേവദത്തനെ സ്തുതിച്ചുകൊണ്ട് എന്തോ ബോധിപ്പിക്കുന്നുണ്ട്. ഗോപികമാര് കൃഷ്ണനെ ബോധിപ്പിക്കുന്നത് തന്റെ വിരഹ ദുഃഖത്തെയാണ്. അതുപോലെ അപ്പോൾ ഇവിടെ നീപ്സ്യമാനഹ ആരായി? ദേവദത്തൻ. പക്ഷെ പതി എന്ന് പറയുന്നത് നീപ്സ്യമാനമല്ല, ധാതു അവിടെ പ്രയോഗിച്ചിട്ടുണ്ട്. ഇവിടെ എല്ലാ ഉദാഹരണങ്ങളിലും അങ്ങനെ വരും. രോജത്തെ മോദക പതി. അവിടെ ദേവദത്തായ, ദേവദത്തനാണ് അവിടെ പ്രിയമാണമായിരിക്കുന്നത്, പതിയല്ല. അവരവിടെ ശ്ലാഘത്തെ പതിയല്ല. പതി എന്ന് പറഞ്ഞാൽ അവിടെ ആരെയാണോ അവിടെ സ്തുതിച്ച് ബോധിപ്പിക്കുന്ന ആരെ? ദേവദത്തന്. അപ്പോൾ അവിടെ എന്തു വരത്തുള്ളൂ? സമ്പ്രദാന സഞ്ജ വരുന്നുള്ളൂ. അവിടെ മാത്രമേ ചതുർത്ഥി വരത്തുള്ളൂ. പതിയിൽ ചതുർത്ഥി വരുന്നില്ല. പിന്നെ അതിലെ ബോധിപ്പിക്കുന്നു എന്നിടത്ത് അർത്ഥവ്യത്യാസമില്ല. പക്ഷേ സ്തുതിക്കുക, ശപിക്കുക, നിൽക്കുക, പൊളിക്കുക എന്നൊക്കെ പറയുന്നത് ആരെ എന്നുള്ളതിലാണ് അഭിപ്രായ വ്യത്യാസം. പലർക്കും പലതരത്തിലുള്ളത്, പല വിദ്വാൻമാരും അങ്ങനെ പല അർത്ഥം പറയുന്നുണ്ട്. പക്ഷേ ബോധിപ്പിക്കുക എന്ന് പറയുന്നത് ആരോ, അവിടെ എന്തുവരും? സമ്പ്രദാന സഞ്ജയരും. അതിന് മാറ്റമൊന്നുമില്ല. അതുകൊണ്ട് ഗോപി സ്മരാത് കൃഷ്ണായ ശ്ലാഘതേ ഹുനുതേ തിഷ്ഠതേ ശപദേവ. അടുത്ത് ധാരേ ഉത്തമർണ. ഇതാണ് എന്റെ വൃത്തി. ധാരയത്തെ പ്രയോഗേ ഉത്തമർണ ഉക്തസഞ്ജം സ്യാത് ഭക്തായ ധാരയതി മോക്ഷം ഹരിഹി. ഉത്തമർണ കിം ദേവദത്തായ ശതം ധാരയതി ഗ്രാമേ. ഇവിടെയും പ്രയോഗം എന്നുള്ളതിനെ അധികരിക്കുന്നു. ധൃങ് ധൃങ് അവസ്ഥാനം എന്ന് പറയുന്ന ധാതുവാണ്. ധരത്തെ എന്ന രൂപം വരും, അതിന്റെ നിജന്തമാണ് ധാരയത്തെ എന്ന് പറയുന്നു, ധരിക്കുക എന്നർത്ഥം. ഇവിടെ ധരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടപ്പെട്ടിരിക്കുക എന്നർത്ഥം. അതാണ് എന്റെ അർത്ഥം ഇവിടെ, കടപ്പെട്ടിരിക്കുക. അത് പ്രയോഗിക്കുമ്പോൾ ഉത്തമർണ ഉക്തസഞ്ജം സ്യാത്. ഉത്തമം ഋണം യസ്യ സ ഉത്തമർണ. ഉത്തമമായ ഋണം ആർക്കാണോ ഉള്ളത് അയാളാണ് ഉത്തമർണൻ. ഉത്തമമായ ഋണമെന്ന് പറഞ്ഞാൽ എന്താണ്? ഉത്തമമായ ഋണം, ഋണമെന്ന് പറഞ്ഞാൽ അറിയാം എന്താണ്? കടം. അപ്പൊ ഉത്തമമായ ഋണമെന്ന് പറഞ്ഞാൽ എന്താണ്? പലിശ കൂട്ടിച്ചേർത്ത കടം. പലിശ കൂട്ടിച്ചേർത്ത കടത്തേണ് എന്ന് പറയുന്നത് ഉത്തമർണം. പലിശ ഇല്ലാതെയുള്ള കടം എന്നുവെച്ചാൽ കൊടുത്ത കടം. കടം തിരിച്ചു വാങ്ങുമ്പോഴാണ് എന്ത് വരുന്നത്? അത് ഉത്തമ ഋണമായി തീരുന്നത്. കൊടുക്കുമ്പോഴോ അധമ ഋണമാണ്. അതാണ് അന്യസ്വാമികം ധനം നിയതകാലേ പ്രത്യർപ്പണ ബുദ്ധിയാ സ്വീകരണം. വേറൊരാളുടെ പണം ഒരു ഒരു സമയത്ത് കിട്ടിയത് നിയതകാലെ പ്രത്യർപ്പണ ബുദ്ധിയാ സ്വീകരിക്കും. തിരിച്ചു കൊടുക്കണമെന്നുള്ള ബോധത്തോടുകൂടി വാങ്ങുന്നതിനാണ് കടമെന്ന് പറയുന്നത്. നമ്മൾ സാറിന് വാങ്ങുന്ന കടമല്ല, കാരണം തിരിച്ചു കൊടുക്കണമെന്നുള്ള ബോധത്തോടുകൂടി അല്ല. അങ്ങനെ വാങ്ങുമ്പോഴേ അത് കടമാകത്തുള്ളൂ. കടം വാങ്ങുന്നവരെ സംബന്ധിച്ച് എന്താണ്? അവൻ അധമർണനാണ്. അധമ വർണം, അതിൽ പരിചയമില്ലല്ലോ, അതുകൊണ്ടത് അധമ വർണമായി. ഉത്തമ വർണത്തെ അപേക്ഷിച്ചാണ് അധമ വർണമെന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ അധമർണൻ എന്ന് പറഞ്ഞാൽ അധമ വർണമല്ല, അധമ വർണം യസ്യ ഏതൊരുവനാണോ ഉള്ളത്. അപ്പോ ഇത് വാങ്ങുന്നവനാരായി? അധമർണനും, കൊടുക്കുന്നവൻ ഉത്തമർണനുമായി. അങ്ങനെ വരുന്നു. അപ്പോ ധാരയതേഹേ പ്രയോഗേ ഉത്തമർണ ഉത്തമർണ എന്ന് വരുന്നു. അപ്പോ ആരോടാണോ കടപ്പെട്ടിരിക്കുന്നത് അവനാരാകും? ഉത്തമർണ. ആർക്കാണോ കടമുള്ളത് അവൻ അധമർണനാകും. കടം വാങ്ങുന്നവൻ അധമർണനും, കടം കൊടുക്കുന്നവൻ ഉത്തമർണനും. ഇവിടെ പറയുന്നത് എന്താണ്? ധാരയതേ പ്രയോഗേ ധൃങ് ധാതുവിന്റെ നിജന്തരൂപം ധാരയതി, അതിന്റെ പ്രയോഗത്തിൽ ഇവിടെ ഉക്തസഞ്ജം ചേർന്നു വെച്ചാൽ സമ്പ്രധാന സഞ്ജ വരുന്നു. ആരിൽ വരുന്നു? അധമർണനിലോ ഉത്തമർണനിലോ? ഉത്തമർണനിലോ വരുന്നു. ഉത്തമർണൻ സമ്പ്രധാന സഞ്ജ വരുന്നു. ഭക്തായ ധാരയതി മോക്ഷം ഹരി. ഇവിടെ ആരാണ് ഉത്തമർണൻ? ഭക്തനാണ്. എന്തുകൊണ്ട്? കാരണം പത്രം പുഷ്പം ഫലം തോയം എല്ലാം സ്വീകരിച്ച ആരാണ്? ഹരിയാണ് സ്വീകരിച്ചത്. ഇപ്പൊ കടം വാങ്ങിയാണ് ഹരി. പിന്നെ ഇത് തിരിച്ചു കൊടുക്കണം. പഴയകാലത്ത് അങ്ങനെയാണ്, ഇന്നത്തെ പോലെയല്ല. എന്ന് വെച്ചാൽ നമ്മൾ പണം കൊടുത്തു കഴിഞ്ഞാൽ പലിശ അടക്കം തിരിച്ചു കിട്ടും. പണ്ടങ്ങനെയല്ല, തേങ്ങ കൊടുത്തു കഴിഞ്ഞാൽ നെല്ല് തിരിച്ചു കിട്ടും. അങ്ങനെയാണ് പഴയ രീതി. അപ്പൊ ഈ പത്രം പുഷ്പം ഫലം തോയം എല്ലാം കൊടുത്തു കഴിഞ്ഞാൽ തിരിച്ചു തരുന്ന എന്താണ്? കടം മടക്കി കിട്ടുന്നത് മോക്ഷം. അപ്പൊ മോക്ഷത്തിന് കടപ്പെട്ടിരിക്കുന്നു ഹരി. ആരോട്? ഭക്തനോട്. അപ്പോ ഇവിടെ ഉത്തമർണൻ ആരായി? ഭക്തനാണ്. കാരണം കടം വാങ്ങിയ ആളാരാണ്? ഹരി. അപ്പൊ അധമർണനായി. അപ്പൊ തിരിച്ചു കിട്ടുന്ന ആർക്ക്? ഭക്തന്. പലിശയടക്കം, പലിശയടക്കം കിട്ടുമ്പോൾ എന്താകും? അത് മോക്ഷമാവും. അപ്പോ ഭക്തായ ധാരയതി മോക്ഷം ഹരി. അത് എന്താണ് കടം എന്നുള്ളതിന് വേണ്ടിയിട്ടാണ് അവിടെ കാണിച്ചത്. എന്ത്? മോക്ഷം എന്നുള്ളത്. പക്ഷെ കടമായി വാങ്ങിയത് മോക്ഷമല്ല, പക്ഷെ തിരിച്ചു കൊടുക്കേണ്ടത് മോക്ഷമായിട്ട് പണ്ടത്തെ സിസ്റ്റം അനുസരിച്ച്. അപ്പൊ അതിന് പലിശ കൂടെ ചേർന്നു. അതുകൊണ്ട് അത് ഉത്തമ ഋണമായി. ആർക്ക് കിട്ടി? കൊടുത്തയാളിന് കിട്ടി. കൊടുത്തയാളാര്? ഭക്തൻ. അതുകൊണ്ട് ഭക്തൻ ഇവിടെ ഉത്തമർണനായി, ഹരി ഇവിടെ അധമർണനായി. ഉത്തമർണ്ണനിൽ സമ്പ്രധാന സഞ്ജ വന്നു കഴിഞ്ഞാൽ സൂത്രം വരും. ചതുർത്ഥി സമ്പ്രധാനായി വന്നു. ഭക്തായ ധാരയതി മോക്ഷം ഹരി. ഉത്തമർണക്കും ഇവിടെ പറയും ഉത്തമർണനിലെ സമ്പ്രദായ സഞ്ജ വരും. ദേവദത്തായ ശതം ധാരയതി ഗ്രാമേ എന്ന് പറയുന്നു. ഇവിടെ ആരാണ് അധമർണൻ? രാമഹ. രാമഹ ദേവദത്തായ ശതം ധാരയതി. കടം വാങ്ങിയ ആളാരാണ്? രാമൻ. ആയിക്കോട്ടെ, നമ്മളിപ്പോ പറയുന്നത് രാമന്റെ കാര്യം. രാമ ദേവദത്തായ ശതം ധാരയതി. ഗ്രാമ അവിടെ ഇരിക്കട്ടെ, അത് തെറ്റിപ്പോയതല്ല. അതായത് ഇതിലൊരു ഉത്തമവർണ്ണനും അധമവർണ്ണനും വേണം. അപ്പോ കടം കൊടുത്തതാരാണെന്നും കടം വാങ്ങിയതാരാണെന്നും അറിയണം. അപ്പൊ കടം കൊടുത്ത ആരാണെന്ന് ഇതി നോക്കുമ്പോൾ മനസ്സിലാവും ആരാണ്. ദേവദത്തൻ ആണ് കടം കൊടുത്തത്, അതാണ് അയാൾ ഉത്തമവർണ്ണൻ. അപ്പൊ വാങ്ങിയ ഒരാൾ വേണ്ടേ, അതാരാണ്? അതാണ് ആര്? രാമൻ. അപ്പൊ രാമ ദേവദത്തായ ശതം ധാരയതി. ഇവിടെ ഉത്തമണ്ണനിൽ എന്തുവന്നു? സമ്പ്രദാന സംയോഗം തീർച്ചു വന്നു. പക്ഷെ ഗ്രാമത്തിൽ എന്തുകൊണ്ട് വന്നില്ല? അത് ഉത്തമണ്ണനല്ല. ഇത് സംഭവം എന്ന് പറയുന്നത് ഒരു ഗ്രാമത്തിൽ നടന്ന കാര്യം, അതുകൊണ്ടാണ് ഗ്രാമേ, ഗ്രാമത്തിൽ സംഭവിച്ച കാര്യമാണ്. രാമ ദേവദത്തായ ശതം ധാരയതി എന്ന് പറയുന്നത്. അപ്പൊ രാമൻ ദേവദത്തിന് 100 രൂപയ്ക്ക് കടപ്പെട്ടിരിക്കുന്നു, കടക്കാരനാണ് എന്നാണ് എന്റെ അർത്ഥം. അപ്പൊ രാമശബ്ദം അവിടെ ഇല്ല. ഉത്തമവർണ്ണനെയും അധമവർണ്ണനെയും തിരിച്ചറിയാൻ വേണ്ടി നമ്മൾ ആ ശബ്ദം പ്രയോഗിച്ചു, അല്ലെങ്കിൽ അറിയാൻ പറ്റിയില്ല. പക്ഷെ ഇവിടെ ഇപ്പൊ എന്തിനത് ഉദാഹരണം കൊടുത്തു? ഉത്തമവർണ്ണനിലേ വരത്തുള്ളൂ. ഗ്രാമം എന്ന് പറയുന്നത് ഉത്തമവർണ്ണൻ അല്ല. എവിടെയായാലും കടം തന്നെ. ഭാരയതി എന്ന് പറയുമ്പോൾ കടം, ഭക്തനായാലും ഭഗവാനായാലും ആരായാലും കടം ആണോ? കടക്കാരനാണ് ആര്? ഭഗവാൻ ഭക്തനോട്. അത് വ്യാകരണത്തിൽ പറയുന്നല്ല, ഭക്തിശാസ്ത്രങ്ങളിലൊക്കെ അങ്ങനെ തന്നെ പറയുന്നു. എന്തുകൊണ്ട്? ഭക്തിക്ക് പ്രതിഫലം കൊടുക്കണ്ടേ? ഇപ്പൊ ഭക്തിയെ സ്വീകരിച്ചു കഴിഞ്ഞാൽ പ്രതിഫലം കൊടുക്കണം. ആ പ്രതിഫലം എന്ന് പറയുന്നത് മോക്ഷമാണ്. അപ്പൊ പ്രതിഫലം കൊടുക്കേണ്ടി വരുന്നതുകൊണ്ട്, വാങ്ങിയതിനെ ഇരട്ടി കൊടുക്കേണ്ടി വരുന്നതുകൊണ്ട് ഭഗവാൻ കടക്കാരനായി ഭക്തനോട്. ഭക്തീകരണം എന്നെല്ലാം സാധാരണ പറയാറുണ്ടല്ലോ. ഭാഗവതമൊന്നും വായിച്ചിട്ടില്ല, കേട്ടിട്ടില്ല, സാധാരണ പറയുന്നതാണ്. അടുത്തത് സ്പൃഹേരീപ്സിത. സ്പൃഹയതേ പ്രയോഗേ ഇഷ്ടഃ സമ്പ്രദാനം സ്യാത്. പുഷ്പേഭ്യ സ്പൃഹയതി. ഈപ്സിത കിം? പുഷ്പേഭ്യോ വനേ സ്പൃഹയതി. ഈപ്സിത മാത്രേയം സപ്ന പ്രകർഷ വിവക്ഷായാം തോ പരത്വാ കർമ്മസജ്ഞ പുഷ്പാണി സ്പൃഹയതി. സ്പൃഹ ഈപ്സായാം സ്പൃഹയതി. ഇതും ചുരാതിയിൽ വരുന്ന ധാതുവാണ്. ആ ധാതുവിന്റെ പ്രയോഗത്തിൽ ഇഷ്ടമായതേതോ അതിൽ സമ്പ്രദാന സംജ്ഞ വരും. പുഷ്പേഭ്യ സ്പൃഹയതി. ഈപ്സ ആഗ്രഹിക്കുക, ആപ്തം പ്രാപിക്കാൻ ആഗ്രഹിക്കുക, തനിക്ക് വേണമെന്ന് ആഗ്രഹിക്കുക. ആഗ്രഹിക്കുക എന്ന് പൊതുവെ പറയാം. അപ്പോൾ ആ ധാതു പ്രയോഗിക്കുമ്പോൾ, സ്പൃഹ ധാതു പ്രയോഗിക്കുമ്പോൾ, ഏതാണോ ഇഷ്ടമായിരിക്കുന്നത് അതിൽ ചതുർത്ഥി സമ്പ്രദാന സംജ്ഞ വരും. ഇവിടെ രാമ പുഷ്പേഭ്യ സ്പൃഹേതി എന്നാണ്. രാമൻ പുഷ്പത്തെ പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നു. അപ്പോ സ്പൃഹ ധാതു പ്രയോഗിച്ചിരിക്കുന്നു. ഇഷ്ടമായി എന്താണ്? പുഷ്പം. പുഷ്പത്തിന് സമ്പ്രദാന സംജ്ഞ വന്നു. അപ്പോ പുഷ്പേഭ്യ ചതുർത്ഥി വന്നു. പ്രഥമ എങ്ങനെയായിരിക്കും? പ്രഥമ ഏകോചനം പുഷ്പം. പുഷ്പാണി എന്ന് പറയും. അപ്പോ പുഷ്പേഭ്യ സ്പൃഹേതി, പുഷ്പങ്ങൾ രാമ പുഷ്പേഭ്യ സ്പൃഹേതി. ഇഷ്ടത്തിൽ സമ്പ്രദാന സഞ്ജമൊന്നു, സമ്പ്രദാനത്തിൽ ചതുർത്ഥി ഒന്നു. സ്പൃഹേ രീപ്സിത ഈപ്സിത കിം, ഈപ്സിതം എന്തുകൊണ്ട് പറഞ്ഞു? പുഷ്പേഭ്യോ വനേ സ്പൃഹേതി. ഇവിടെ സ്പൃഹയ്ക്ക് വിഷയമായിരിക്കുന്ന ഏതാണ്? അതിൽ സമ്പ്രദാനം സഞ്ജമൊന്നു, ചതുർത്ഥ്യം വന്നു. അപ്പോ ഇവിടെ ഇത്രേ പറഞ്ഞിട്ടുള്ളൂ. എന്താണ് സ്പൃഹധാതുവിന്റെ പ്രയോഗത്തിൽ എന്ന് പറഞ്ഞു? സ്പൃഹധാതുവിന്റെ പ്രയോഗമാണ് ഇവിടെ. പക്ഷെ വനം എന്ന് പറയുന്നത് ഈപ്സിതമല്ല, പുഷ്പമാണ് ഈപ്സിതം. രാമ വനേ പുഷ്പേഭ്യോ സ്പൃഹേതി, സംഭവം നടക്കുന്ന ഇവിടെ വനത്തിൽ, അത്രയേ ഉള്ളൂ വനത്തിന് ഇവിടെ. അതുകൊണ്ട് വനത്തിൽ സമ്പ്രദാന സംജ്ഞ വരുന്നില്ല. പുഷ്പത്തിലാണ് സമ്പ്രദാന സംജ്ഞ വരുന്നത്, ചതുർത്ഥി സമ്പ്രദാന. ഈപ്സിത മാത്ര ഇയം സംജ്ഞ പ്രകർഷ വിവക്ഷായന്തു പരത്വാ കർമ്മസംജ്ഞ. കാരണം ഈപ്സിത തമത്തിന് വേണ്ടി വേറെ സൂത്രമുണ്ട്. ഏതാണ്? കർത്തുരീപ്സിത തമം കർമ്മ. അപ്പൊ അതിന് വരുന്നതാണ് ഇവിടെ ഈപ്സിതം എന്ന് പറഞ്ഞു. അപ്പോ ഈപ്സിത തമമാണെങ്കിലോ പറയുന്നു ഇതിനെ പരസൂത്രം ബാധിക്കുന്നു. സ്പൃഹേ രീപ്സിത എന്നുള്ള സൂത്രത്തിനെ കർത്തുരീപ്സിതമം കർമ്മം ബാധിച്ചാൽ ഇവിടെ എന്ത് സംഭവിക്കും? കർമ്മസഞ്ജവരും ദ്വിതി വന്നിട്ട് രാമ വനേ പുഷ്പാണി സ്പൃഹയതി എന്ന് വരും. കാരണം ഈപ്സിത തമമാണെങ്കിൽ കർമ്മവും, ഈപ്സിതമാണെങ്കിൽ സമ്പ്രദാനവും. അതാണ് ഈപ്സിത തമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊന്നേ ഉള്ളൂ? ഒന്ന് അങ്ങനെ കൊറേ സാധനം ഉണ്ടെന്നല്ലേ. പുഷ്പങ്ങൾ മാത്രല്ലേ ഉള്ളൂ? പുഷ്പമുണ്ട്. വനത്തിൽ ചെന്നപ്പോ അവിടെ മാങ്ങയുണ്ട്, ചക്കയുണ്ട്, പുഷ്പമുണ്ട്, പലതുമുണ്ട്. അനീപ്സിത തമമായിരിക്കുന്ന എന്താ പോരെ? പുഷ്പാണി പുഷ്പാണി സ്പൃഹയതി. അവിടെ ഇതിലും പണ്ഡിതന്മാർക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. ചെണ്ട് പറയുന്ന ഇങ്ങനെ പ്രയോഗിക്കാൻ പാടില്ല എന്നാണ്. ഈപ്സിത തമമായാലും എന്താ പ്രയോഗിക്കാവൂ? പുഷ്പേഭ്യോ സ്പൃഹേതി. പക്ഷേ പണ്ഡിതന്മാര് ഇങ്ങനെ പ്രയോഗിച്ചിട്ടുണ്ട്, പറയുന്നു ഇങ്ങനെ മാത്രമല്ല പുഷ്പാണാം സ്പൃഹേതി. ഇപ്പോ ഈ പറയുന്ന തരത്തില് ഈപ്സിതത്വ വിവക്ഷയില്ല. കേവലം സംബന്ധാർത്ഥത്തിലാണെങ്കിൽ എന്ത് പ്രയോഗിക്കാം? പുഷ്പാണാം സ്പൃഹേതി. രാമ പുഷ്പാണാം സ്പൃഹേതി എന്ന് വെച്ചാൽ രാമന് പുഷ്പസംബന്ധമായ സ്പൃഹയുണ്ടാവുന്നു. അങ്ങനെയും പ്രയോഗിക്കാമെന്ന് ഒരു പക്ഷം. പക്ഷെ പറയുന്നു അത് പാടില്ല. ഇങ്ങനെ ഒരു വിശേഷിച്ചുള്ള സൂത്രം പറഞ്ഞിരിക്കുന്നത് കൊണ്ട് എന്താണ് ഈ പരമായാലും വിശേഷമായതുകൊണ്ട് പരനിത്യാന്തരംഗ അപവാദാനം ഉത്തരോത്തരം ബലിയാന്നുള്ളതനുസരിച്ച് ഇത് അപവാദമായി പ്രവർത്തിക്കും. അപ്പോൾ പരത്തെയും ബാധിച്ചിട്ട് എങ്ങനെ വരും? പുഷ്പേഭ്യ സ്പൃഹേതി. അതാണ് ശരിയായ രൂപം എന്നാണ്. മറ്റ് പുഷ്പാണി സ്പൃഹയതി എന്നോ പിന്നെന്താണ് പുഷ്പാണാം സ്പൃഹേതി എന്നോ ഒന്നും പ്രയോഗിക്കാൻ പാടില്ല. അങ്ങനെ ഉണ്ടോ? ഈപ്സിതം ഈപ്സിത തമോ എന്താണ് ബാക്കി നമുക്ക് മനസ്സിലാക്കാം. ഈപ്സിതം, അത് ആ ഭാഷ പ്രയോഗിക്കുന്നതനുസരിച്ച് എങ്ങനെയാണ് ഈപ്സിത തമമായിരിക്കുന്നെങ്കിൽ എങ്ങനെയാണോ അവിടെ ഭാഷ പ്രയോഗിക്കുന്നത് അതനുസരിച്ച് ഭാഷാപ്രയോഗത്തിൽ നിന്ന് മനസ്സിലാക്കണം. ഭർത്താവിന്റെ വിവക്ഷ എന്ന് പറയുന്നത് കാരകത്തിന്, ഏത് കാരകം വരണം എന്നുള്ളതിന്, സമ്പ്രദാനം വേണോ അപാദാനം വേണോ എന്നുള്ളതിന്. ഭാഷ എന്ന് പറയുന്നത് ഭാഷയ്ക്ക് അർത്ഥം കാണുമല്ലോ. എപ്പോഴും ശരി, പക്ഷെ പണ്ഡിതന്മാരെ പ്രയോഗിച്ചിരിക്കുന്നത് കുമാര്യ ഇവ കാന്തസ്യ ദൃശ്യന്തി സ്പൃഹയന്തി ച എന്നൊക്കെ പ്രയോഗിച്ചിട്ടുണ്ട്. കുമാരി കാന്തനെ ഭയക്കുന്നു, സ്നേഹിക്കുകയും ചെയ്യുന്നു. അവിടെയൊക്കെ എന്താണ് കാന്തസ്യ ഷഷ്ടി പ്രയോഗിച്ചിരിക്കുന്നു. ഇപ്പോൾ അങ്ങനെയൊക്കെ പ്രയോഗിച്ചിരിക്കുന്നത് കൊണ്ട് ഇങ്ങനെ ഒരു നിയമം സ്വീകരിക്കുക എന്നാണ് ഭട്ടോജി ദീക്ഷിതരുടെ അഭിപ്രായം അംഗീകരിച്ചിരിക്കുന്നത്. പക്ഷേ അത് പാടില്ല എന്ന് പറയുന്നു ഭർത്തൃഹരിക കാരൻ. ഭർത്തൃഹരിയുടെ വ്യാഖ്യാതാക്കളൊക്കെ പറയുന്നു അത് പാടില്ല എന്ന്. അങ്ങനെ പറഞ്ഞിരിക്കുന്നതുകൊണ്ടാണ് അത് ശരിയല്ല എന്ന് പറയുന്നു. എന്ന് പറഞ്ഞാൽ ഈ നിയമങ്ങളെല്ലാം പറയുന്നിടത്ത് അങ്ങനെയാണ്. ഒരു ഒരു വിഭാഗം പണ്ഡിതന്മാർ ഒന്ന് പറഞ്ഞ് വേറൊരു വിഭാഗം പറയും, അങ്ങനെയല്ല അവരവരുടെ യുക്തിക്ക് പറയും. അതുകൊണ്ട് നമുക്കെന്താ പ്രയോജനം? നമുക്ക് രണ്ടും ഉപയോഗിക്കാം. ഉപയോഗിച്ചു കഴിഞ്ഞാൽ തെറ്റെന്ന് പറയാൻ പറ്റില്ല. തെറ്റെന്ന് പറഞ്ഞാൽ പറയാം ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടല്ലോ, അല്ലെങ്കിൽ ഇന്ന നിയമം അനുസരിച്ചാണ് ഉപയോഗിച്ചിരിക്കുന്നതെന്ന് പറയാം. അതാണ് വൈയാകരണന്മാരെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ തെറ്റ് പ്രയോഗിച്ചുള്ളത്. എന്തിനു വേണ്ടി? സമർത്ഥിക്കാൻ വേണ്ടി തെറ്റ് പറഞ്ഞിട്ട് പിന്നെ അവർ അപ്പോൾ ആൾക്കാർ ഇരയിട്ട് മീൻ പിടിക്കും പോലെയാണ്. മുറി വിദ്വാന്മാർ ചാടി വീഴുവേ ഇത് തെറ്റാണെന്ന് പറയും, അപ്പോൾ കയറി പിടിക്കും. അതാണ് നമ്മുടെ ഇദ്ദേഹം ചെയ്തിരിക്കുന്ന ആരാണ്? നാരായണ ഭട്ടതിരി പോലെയുള്ള മഹാവിദ്വാന്മാരൊക്കെ ഈ നാരായണീയത്തിനും മറ്റുമൊക്കെ തെറ്റായ പ്രയോഗങ്ങൾ ചെയ്തിരിക്കുന്നു അറിയാതെയല്ല, അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്യും. കാരണം അപ്പം അറിയാം മുറി വിദ്വാന്മാർ ഉടൻ ചാടി വീഴും, അവർ പുസ്തകം എഴുതും, മുറിക്കും അത് തെറ്റിത് ശരിയെന്ന് പറയും. അപ്പോഴല്ലേ തന്റെ പാണ്ഡിത്യം ഒന്ന് പ്രകടിപ്പിക്കാൻ പറ്റും, ഇല്ലെങ്കിൽ തനിക്കറിയാവുന്ന എങ്ങനെ അറിയും? അപ്പൊ അതിനു വേണ്ടിയാണ് ഒരു പുസ്തകം എഴുതി. എന്താണ് അപാണിനീയ അപാണിനീയ പ്രാമാണ്യ സാധുകരണമൊക്കെ എഴുതി അങ്ങനെ. അപ്പൊ ഈ തെറ്റ് ശരിയെന്നൊക്കെ പറയുന്നതിന് വലിയ കാര്യമൊന്നുമില്ല. പിന്നെ ഒരു സാമാന്യ മര്യാദ അനുസരിച്ച് നിയമം അനുസരിച്ച് പ്രയോഗിക്കുക എന്നുള്ളതാണ്. പിന്നെ വാദത്തിന് വേണ്ടിയാണെങ്കിൽ ഏതും പ്രയോഗിക്കാം. കണ്ടിട്ട് ഒരാൾ ചാടി കയറി തെറ്റാണ് എനിക്ക് വിവരമില്ല എന്ന് പറയണമെങ്കിൽ അത് പ്രശ്നമാകും. അതുകൊണ്ട് പണ്ഡിതന്മാരുടെ പ്രയോഗത്തിൽ തെറ്റാണെന്ന് കയറി പറയാൻ പാടില്ല, പറഞ്ഞാൽ അവരത് ശരിയാണെന്നും പറയും. അതുകൊണ്ട് രണ്ടു തരത്തിലും വരാം. പുഷ്പാണി സ്പൃഹേതി പുഷ്പാണ സ്പൃഹേതി പുഷ്പേഭ്യ സ്വേതി. അതിൽ യോഗ്യമായ പ്രയോഗം എന്ന് പറയുന്നത് പുഷ്പേഭ്യ സ്പൃഹേതി, പാണിനിയുടെ നേരിട്ടുള്ള നിയമം, അതാണ് ശരി. അടുത്ത് ക്രൂധ ദ്രുഹ ഈർഷ്യ അസൂയാർത്ഥാനാം യം പ്രതി കോപ. ക്രുധാദ്യർത്ഥാനാം പ്രയോഗേ യം പ്രതി കോപഃ സ ഉക്തസഞ്ജ്ഞഃ സ്യാത്. ഹരയേ ക്രുധ്യതി ദ്രുഹ്യതി ഈർഷ്യതി അസൂയതി വാ. യം പ്രതി കോപഃ കിം? ഭാര്യാം ഈർഷ്യതി. നേരത്തെ പോലെ തന്നെ പ്രയോഗം എന്നുള്ളത് യോഗം എന്നുള്ളത് അധ്യായിരിക്കുന്നു. ക്രൂധക്രോധേ ദ്രുഹദ്രോഹേ ഈർഷ്യ ഈർഷ്യയാം അസൂയ അസൂന്യുപതാപേ കണ്ടുവാദി എന്ന് പറഞ്ഞൊരു ഗണമുണ്ട്. അതിൽ വരുന്നതാണ് അസൂന്യുപതാപേ അസൂയ കണ്ടുവാദി യക്കു എന്ന അസൂയ അസൂയ എന്നുള്ള വരും അസൂയത്തി എന്ന് വരും. ഇപ്പോ ക്രുധ ക്രോധാർത്ഥത്തിലാണ്. ക്രോധം എന്ന് പറഞ്ഞാൽ എന്താ എന്റെ അർത്ഥം? കോപം കരോതി എന്നാണ്. കോപം കരോതി ക്രുധു ധാതുവിന്റെ അർത്ഥം ക്രോധം എന്ന് പറഞ്ഞാൽ കോപം കരോതി എന്നാണ്. ഈ കോപം കരോതി എന്ന് പറഞ്ഞാൽ എന്താ എന്റെ പ്രത്യേകത? കാരണം ആ ധാത്വർത്ഥത്തെ പറയുമ്പോൾ ആ ധാത്വർത്ഥത്തിൽ കർമ്മം അന്തർഭവിച്ചിരിക്കുന്നു. ക്രോധം എന്ന് പറഞ്ഞപ്പോൾ എന്താണ്? കോപം കരോതി. ധാത്വർത്ഥത്തിൽ കർമ്മം അന്തർഭവിച്ചു കഴിഞ്ഞാൽ എന്തുവരും? അകർമ്മകമാകും. അതിന്റെ പാട്ടെന്താണ്? അതല്ല, അതുമല്ല, ധാതോ അർത്ഥാന്തരേ വൃത്തിർ ധാത്വർത്ഥേന ഉപസംഗ്രഹ പ്രസിദ്ധേ രവിവക്ഷാദ കർമ്മണോ അകർമ്മിക ക്രിയ. ധാത്വർത്ഥേന ഉപസംഗ്രഹാത്, ഇവിടെ അതാ സംഭവിച്ചിരിക്കുന്നത്. ക്രുധു ധാതുവിന്റെ അർത്ഥത്തിൽ കർമ്മം അന്തർഭവിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ ദ്രുഹ് ദ്രോഹേ ഉപതാപം കരോതി ദുഃഖജനിക ക്രിയ. ഉപതാപം ദുഃഖത്തെ ഉണ്ടാക്കുന്ന പ്രവൃത്തിയാണ് എന്ന് പറയുന്നത്, ഉപതാപം. അപ്പൊ ദ്രോഹം എന്ന് പറഞ്ഞാൽ എന്താണ്? ഉപതാപം കരോതി എന്നാണ്. എന്ന് പറഞ്ഞാൽ ദുഃഖത്തെ ഉണ്ടാക്കുന്ന പ്രവൃത്തി ചെയ്യുന്നു എന്നാണ് അപകാരം എന്ന് പറയും. അപകാരം അപകാരം കരോതി എന്നാണ്. ഉപതാപമല്ല, അപകാരം. അപകാരം കരോതി എന്നാണ്. അപകാരം എന്ന് പറഞ്ഞാൽ ദുഃഖജനിക ക്രിയ. അപ്പൊ അങ്ങനെയുള്ള പ്രവൃത്തി, മറ്റുള്ളവന് ദുഃഖത്തെ ഉണ്ടാക്കുന്ന പ്രവൃത്തി ചെയ്യുക, അതിനാണ് എന്ത് പറയുന്നത്? ദ്രോഹം എന്ന് പറയുന്നത്. ക്രുദ്ധ്യതി ദുർഹ്യതി ഷൺമീകരണ ധാതുവാണ്. അതൊക്കെ നമ്മളിനി പഠിക്കും. അപ്പൊ അവിടെയും എന്താണ്? അപകാര കരോതി എന്ന് പറയുമ്പോൾ കർമ്മം ധാത്വർത്ഥത്തിൽ അന്തർഭവിച്ചു. കർമ്മം ധാതുവിന്റെ അർത്ഥത്തിൽ അപകാരം എന്ന് പറയുന്ന കർമ്മം അവിടെ വന്ന് കരോതി, അതാ പറയുന്നത് അപകാരം എന്ന് പറയുന്നത്. മറ്റുള്ളവനെ ദുഃഖിപ്പിക്കുന്ന പ്രവൃത്തി ചെയ്യുന്നു. അപ്പോൾ അത് രണ്ടും അകർമ്മക ധാതുക്കളാണ്. ഈർഷ്യ എന്ന് പറഞ്ഞ അസഹനം എന്നതിൻ്റെ അർത്ഥം സഹിക്കാൻ പറ്റുന്നില്ല. അസൂയ ഗുണേഷു ദോഷാവിഷ്കരണം എന്നാണ്. ഗുണങ്ങളിൽ ദോഷത്തെ ആരോപിക്കുക. ഗുണേഷു ദോഷ ആരോപം. ഏത് അതേന്ന് ദോഷമില്ല, അതിനെ ആരോപിക്കുന്നു. ഇല്ലാത്ത ദോഷത്തെ എന്ന് വെച്ചാൽ ഒരാള് വേദ വിഹിതമായ കർമ്മങ്ങൾ ആചരിക്കുന്നു. അത് കണ്ടിട്ടാണ് വേറെ ആള് പറയുന്നത് ഇയാളിതൊക്കെ ചെയ്യുന്നത് ഇയാളുടെ പൊങ്ങച്ചം കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതാണ് അസൂയ എന്ന് പറയുന്നത്. അയാള് ചെയ്യുന്നത് എന്തുകൊണ്ട്? വേദവിഹിതമായതുകൊണ്ട് അയാളത് ചെയ്യുന്നു. പക്ഷേ കാണുന്നവൻ പറയുന്നു ഇയാളിതൊക്കെ ചെയ്യുന്നത് ഇവന്റെ പൊങ്ങച്ചം കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അത്രയെങ്കിലും പറഞ്ഞില്ലെങ്കിൽ ഇതിന് സമാധാനം വരത്തില്ല. എന്തെങ്കിലും ഒന്ന് പറയണം. നമുക്ക് എവിടെ അസൂയ തോന്നുന്നോ ഉടനെ അതിനൊരു വ്യാഖ്യാനം കൊടുക്കും. എന്തെങ്കിലും എന്നാലും ഒരു ഉറക്കം വരത്തുള്ളൂ, ഒരു സമാധാനം അതുകൊണ്ടേ കിട്ടത്തുള്ളൂ. എപ്പോഴും പ്രയോഗിക്കുന്ന കാര്യമാണത്. കൊള്ളാം പക്ഷെ ഒരു ഇങ്ങനെ പറയും, ആളെങ്ങനെ ഉണ്ട്, ആള് തിരക്കേടില്ല, ആളൊക്കെ കൊള്ളാം, പക്ഷെ ഒരു ഇത്രയും ഒരു ചെറിയ ഒന്ന്, ഒരു ചെറിയൊരു കുത്തു കുത്തിയില്ലെങ്കിൽ അവിടെ ഒരു സമാനം വരത്തില്ല. ഇതാണ് ഗുണത്തിൽ ഇല്ലാത്ത ഒന്ന് കണ്ടുപിടിച്ച് ചോദിക്കുകയാണ്. ക്ലാസ് എങ്ങനെയുണ്ട്? ക്ലാസ് കൊള്ളാം, പക്ഷേ പക്ഷേ ഒരു ചെറിയ തകരാറുണ്ട് എന്ന് പറയും പോലെ, അത് പറഞ്ഞില്ലെങ്കിൽ ഒരു സുഖം വരത്തില്ല. എല്ലായിടത്തും പ്രയോഗിക്കും. എങ്ങനെയുണ്ട് ഭക്ഷണം, ഇന്നത്തെ ഭക്ഷണം എങ്ങനെയുണ്ട്? കൊള്ളാം, പക്ഷേ ഒരു ചെറിയ, ഇവര് ചെറിയൊരു കുത്തു കുത്തുന്നതിനാണ് എന്ത് പറയുന്നത്? വലിയ അസൂയ എന്ന് പറയുന്നു. ഇതെവിടെയും നമ്മൾ പ്രയോഗിച്ചു കളയും, സഹിക്കാൻ പറ്റില്ല. മറ്റാരുടെയും ഒരു തരത്തിലുള്ള ഗുണത്തെയും മനുഷ്യൻ അംഗീകരിക്കാൻ പറ്റത്തില്ല. അത് തന്നെ അസൂയ, അസൂഞ്ഞ ഉപതാപം, ഗുണേഷു ദോഷാരോപണം. അത് തന്നെ ഉപതാപം. ഉപതാപം എന്ന് പറഞ്ഞാൽ സാധാരണ എന്ന് പറഞ്ഞാൽ പീഡിപ്പിക്കുക എന്നുള്ള അർത്ഥമാണ്. ദുഃഖിപ്പിക്കുക, വേദനിപ്പിക്കുക. ഇപ്പൊ അസൂയ കൊണ്ട് എന്ത് ചെയ്യുന്നു? മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നു. ഇപ്പോ ഇവിടെ എന്താണ് പറയുന്നത്? കുധാദി ധാതുക്കളുടെ പ്രയോഗത്തിൽ ഇവിടെ ഒരു പ്രത്യേകത കൂടെ ഉണ്ട്. നേരത്തെ എന്താണ് പറഞ്ഞത്? നീപ്സ്യമാന എന്ന് പറഞ്ഞതുപോലെ അങ്ങനെയുള്ള ധാതുക്കളെ പ്രയോഗിക്കുമ്പോൾ എന്താണോ, എവിടെയാണോ കോപം വരുന്നത് എന്നാണ് എം പ്രതി കോപഹ എന്ന് പറഞ്ഞു. നേരത്തെ പറഞ്ഞല്ലോ, ആ ധാതുക്കൾ പ്രയോഗിക്കുമ്പോൾ അതിനെ ബോധിപ്പിക്കുന്നിടത്തെന്ന് പറഞ്ഞ പോലെയാണ് ഇവിടെ കോപം. ഇവിടെ കോപം കൂടി വേണം. ഹരയെ ക്രുദ്ധ്യതി എന്ന് പറഞ്ഞാൽ ഹരിയെ കോപം കൊണ്ട് ക്രോധിക്കുന്നു എന്നാണ്. കോപം കൂടെ ഉണ്ട് അവിടെ. ക്രോധിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ ക്രുദ്ധ ധാതുവിന്റെ അർത്ഥം തന്നെ എന്താണ്? കോപം എന്നുള്ളതാണ്. ഇത് ഇത് വിശേഷിച്ചൊരു കോപം കൂടെ വേണം എന്ന് വെച്ചാൽ ചെറിയ കോപം പോരാ, കുറച്ചുകൂടി കോപം വേണം. അസമയം കുപുധാതു ഉപയോഗിച്ച പാടില്ലെന്നാണ്. കസ്മൈച്ചിത് കുപ്യതി, കുപുധാതുവിന്റെ യോഗമാണ്, അങ്ങനെ പ്രയോഗിക്കാൻ പാടില്ല എന്നാണ്. എന്തുകൊണ്ട്? ഇല്ല. അപ്പോ ക്രുദ്ധാതുവിനൊരു കോപമുണ്ട്, അതിൽ കൂടി ഒരു കോപം വെച്ച് കോപിപ്പിക്കുന്നു. അങ്ങനെയുള്ളിടത്ത് ഇത് പ്രയോഗിക്കും, കടുത്ത കോപം. ക്രോധം എന്ന് പറയുന്ന അതാണ്, ചെറിയ കോപമൊന്നും അല്ല. അപ്പോ കടുത്ത കോപം, ക്രോധം ഉള്ളിടത്ത് അതുകൊണ്ടാണ് കോപം ഉപയോഗിച്ചത്. പക്ഷേ കസ്മൈചിത് കുപ്പിയതി എന്ന് പ്രയോഗിക്കാൻ പറ്റില്ല. അതുപോലെ ഔഷധം ദേഷ്ടി ദിഷുദ്ധാതു, കോപം എന്നാണ്. പക്ഷെ അത് കോപം, കോപം കൊണ്ടുള്ള കോപമല്ല. അപ്പൊ ക്രുദ്ധിതി പ്രയോഗിക്കുന്ന ഇവിടെ കോപം കൊണ്ട് കോപിക്കുമ്പം, അപ്പൊ അത് കടുത്ത കോപമായിരിക്കും. അങ്ങനെയുള്ളിടത്താണ് ഇത് പ്രയോഗിക്കുന്നത്. ഔഷധത്തിനോട് അവിടെ കോപിക്കുക എന്നുള്ളതെന്ന് വെച്ചാൽ അതെനിക്കിഷ്ടമില്ല. അങ്ങനെയാണ് പറയുന്നത്. എന്താണ് ബാലഹ ഔഷധം ദേഷ്ടി, അവിടെ ഔഷധായ ദേഷ്ടി എന്ന് പ്രയോഗിക്കാൻ പാടില്ല. അങ്ങനെയല്ല. സഹ തസ്മൈ കുപ്യതി, അങ്ങനെ പ്രയോഗിക്കാൻ പാടില്ല. കാരണം അവിടെ നേരിട്ട് കോപത്തെ പ്രയോഗിച്ചിരിക്കുകയാണ്. ഇവിടെ അങ്ങനെയല്ല, കോപം കൊണ്ടുള്ള കോപം. അതുകൊണ്ടാണ് ഇവിടെ ഹരയെ ക്രുദ്ധ്യതി, ഹരിയോട് കോപിക്കുന്നു കംസൻ, വിഷ്ണുവിനോട് കോപിക്കുന്നു. കോപം കൊണ്ടുള്ള കോപമാണ്. അപ്പോ ആരോടാണോ കോപമുള്ളത്, ക്രോധത്തിന് കാരണമായിട്ടുള്ള ഉള്ളത്, അവിടെ സമ്പ്രദാന സഞ്ജ വരും, അവിടെ സുകൃത്യം വരും. പിന്നെ ദ്രുഹ്യതി, കോപം കൊണ്ട് ദ്രോഹിക്കുന്നു. അങ്ങനെ പറഞ്ഞു എം പ്രതി കോപ ഹരേ ഹരിയേ. രാവണനോ കംസനോ ആരോ ആകാം. ദ്രുഹ്യതി, കോപം കൊണ്ട് ദ്രോഹിക്കുന്നു. അപ്പൊ അവിടെ എന്തുവരുന്നു? ഹരിയിൽ ഹരിയോട് കോപം വന്നുകൊണ്ട് ഹരിയിൽ സമ്പദ്ദാസഞ്ജൊന്ന് ചതുർത്ഥി ഒന്ന്. ഹരയെ ദ്രുഹ്യതി, ഹരയെ ഈർഷ്യതി, സഹിക്കാൻ പറ്റുന്നില്ല. ഈർഷ്യ എന്ന് വെച്ചാൽ അസഹനം. ഹരിയുടെ ഗുണഗണങ്ങളെല്ലാം ലോകം മുഴുവൻ എല്ലാവരും കീർത്തിക്കുന്ന കേട്ടപ്പോൾ സഹിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ശിശുപാലനം മറ്റും എന്താണ്, ശിശുപാലനം ഉണ്ടായിരുന്ന ഈർഷ്യയാണ്. അപ്പോ അവിടെ കോപം കൊണ്ട് ഈർഷ്യ വരുന്നു, അസഹനം, അതാണ് ഈർഷ്യ. പിന്നെ ഹരേ അസൂയതി, അത് നമുക്കാരും പറഞ്ഞു തരേണ്ട കാര്യമില്ല. എന്താണ് അസൂയ? എന്താണ് കോപം കൊണ്ട് എന്തുവരുന്നു ദോഷത്തെ ആരോപിക്കുന്നു? അസൂയതി, ആള് സമന്തകം മോഷ്ടിച്ച ആളാണ്, അതാണ് ഇതാണെന്നൊക്കെ പറയാറില്ലേ. അത് എന്താണ് ദോഷത്തെ ആരോപിക്കുകയാണ്. ഗുണങ്ങളിൽ ഒരുപാട് ഗുണങ്ങളുണ്ട്, അതിന് മോഷണം പോലെയുള്ള ദോഷത്തെ അവിടെ ആരോപിക്കുന്നു. ഇതൊക്കെ മതപ്രഭാഷണത്തിന് പ്രയോഗിക്കാം, ഓർത്ത് വയ്ക്കാം. വ്യാകരണമാണെങ്കിൽ ഉപയോഗം വരും. അരമണിക്കൂറോ ഒരു മണിക്കൂറോ ഒക്കെ ഇനി പോകും. ഇത്രയും പറഞ്ഞാൽ മതി. ഹരേ കുറുദ്ധ്യതി ദുർഹ്യതി കീഴ്ശ്ശേരി അസൂയരി, ഇത്രയും വ്യാഖ്യാനിച്ച ഒരു മണിക്കൂർ കടന്നു കേട്ടോ. ഈർഷ്യ എന്ന് പറഞ്ഞ അസഹനം, എല്ലാത്തിനും കോപം വേണം, കോപം കൂടി വേണം. കോപം കൊണ്ട് സഹിക്കാൻ പറ്റുന്നില്ല. കോപം കൊണ്ട് അസൂയ, കോപം കൊണ്ട് ക്രോധം, കോപം കൊണ്ട് ദ്രോഹം. ആണ് സൂത്രത്തിൽ എന്ത് പറഞ്ഞു? എംപ്രതി കോപം ഇല്ലെങ്കിൽ അതാണ് നേരത്തെ പറഞ്ഞ എന്താണ് ഔഷധം? ദേഷ്ടി. അവിടെ കോപമില്ല, ഔഷധത്തോട് കോപമില്ല. കാരണം അവിടെ ദേഷ്യം എന്ന് പറയുന്നത് കോപമല്ല, വേറെയാണ് അർത്ഥം തന്നെ വേറെയാണ്. കുപ്യതി, അവിടെ കോപം കൊണ്ടുള്ള അല്ല, നേരിട്ട് കോപത്തെ പറയുകയാണ്. അപ്പൊ ഇവിടെ കോപത്തിനൊരു പ്രധാന സ്ഥാനമുണ്ട്, എന്നാലേ ഇത് പ്രയോഗിക്കാവോ, അർത്ഥത്തിനും അത് വരണം. അതിന് ഉദാഹരണം പറയുന്നുണ്ട്, എംപ്രതി കോപാക്കിയും. എംപ്രതി കോപം എന്ന് എന്തുകൊണ്ട് പറഞ്ഞു? ഭാര്യ ഈർഷ്യതി, ഭാര്യയോട് ഭാര്യയെ സഹിക്കാൻ പറ്റുന്നില്ല, കോപമില്ല സഹിക്കാൻ പറ്റുന്നില്ല. പക്ഷെ ഇവിടെ സഹിക്കാൻ പറ്റാതിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ എന്താ? അടുത്ത് പറയുന്നുണ്ട്, അടുത്ത് വരെ ബാക്കിയുണ്ട്. മാ ഏനാം അന്യോ ദ്രാക്ഷീ, തന്റെ ഭാര്യ വേറെ ആരും കാണാൻ പാടില്ല, അതാണ് അസഹനം, സഹിക്കാൻ പറ്റില്ല എന്ന് പറയും. കോപമൊന്നുമില്ല ഭാര്യയുടെ അടുത്ത്, പക്ഷെ ഒരു ഇന്നത്തെ വഴി പറഞ്ഞ ഒരു അസഹിഷ്ണുത, അതാണ് ഇപ്പൊ പറഞ്ഞാതേ മനസ്സിലാകത്തുള്ളൂ, ഒരു അസഹിഷ്ണുത. എന്താണ് അസഹിഷ്ണുത? എന്റെ ഭാര്യയെ വേറെ ആരും കാണാൻ, അത് അയാളിവിടെ ഇല്ലല്ലോ. ഇവിടെ ഇപ്പൊ ഉള്ള ആരാണ്? ഭാര്യ. ഭാര്യ ഈശ്വരി എന്നാണ്. ഒരു അസഹനം, സഹിക്കാൻ പറ്റുന്നില്ല. അത് മാ ഏനാം അന്യോ ദ്രാക്ഷി എന്ന് പറയുന്നു. ഓരോന്നിന്റെ അർത്ഥം പറയുന്നുണ്ട്. അടുത്ത് ക്രോധോ അമർഷ, ദ്രോഹോ അപകാര, ഈർഷ്യ അക്ഷമ, അസൂയ ഗുണേഷു ദോഷാവിഷ്കരണം. ഇതൊക്കെയാണ് ഇതിന്റെ സാധാരണ അർത്ഥം. ക്രോധം എന്ന് പറഞ്ഞാൽ അമർഷമാണ്, ദ്രോഹം എന്ന് പറയുന്ന അപകാരമാണ്, ഈർഷ്യ എന്ന് പറയുന്ന അക്ഷമ എന്ന് വെച്ചാൽ അസഹനം, അതാണ് അക്ഷമ എന്ന് പറഞ്ഞത് ഇവിടെ. അസൂയ എന്ന് പറഞ്ഞാൽ ഗുണേഷു ദോഷാവിഷ്കരണം. എന്നിട്ട് പറയുന്നു ഇവിടെ ദ്രോഹാദയോ കോപ അഭി കോപപ്രഭവ ഏവ ഗൃഹ്യന്തി, കോപം കൊണ്ടുവരുന്ന ക്രോധാദികളാണ്. കോപം കൊണ്ട് വരുന്ന അതാണ് ദ്രോഹാദയോ അഭി, ദ്രോഹാദികളും ഇവിടെ കോപപ്രഭവ എന്ന് പറഞ്ഞാൽ കോപത്തിൽ നിന്നും ഉണ്ടാകുന്നത്, അതാണ് കോപപ്രഭവം. ഏവ ഗൃഹ്യന്തേ അതോ വിശേഷണ സാമാന്യം. അതുകൊണ്ട് ഇവിടെ കൊടുത്തിരിക്കുന്ന വിശേഷണം എംപ്രതി കോപ എന്ന് പറയുന്നത് സാമാന്യമായിട്ടാണ്. എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും ഉണ്ട് എംപ്രതി കോപ ഇതി, ഏതെങ്കിലും ഒന്നിന് വേണ്ടിയല്ല. അതാണ് ക്രുധ ദ്രുഹ ഈഷ്യ അസൂയ അർത്ഥ ഇവ അർത്ഥ ഏഷാം. ഇതിന് മാത്രമല്ല ഈ അർത്ഥത്തിലുള്ള അർത്ഥത്തിൽ എവിടെ പ്രയോഗിച്ചാൽ അവിടെ എന്ത് വരുന്നു. അതുകൊണ്ട് ധാതുക്കളെ മാത്രമല്ല പറഞ്ഞിരിക്കുന്നത്, എന്താണ് ക്രുധ ദ്രുഹ ഈഷ്യ അസൂയ അർത്ഥാനാം എന്ന് പറഞ്ഞാൽ ഇതിന്റെ അർത്ഥങ്ങളുടെ അർത്ഥത്തിൽ എന്നാണ്. അങ്ങനെ പ്രയോഗിക്കുമ്പോൾ എല്ലായിടത്തും എന്താണ് അവിടെ കോപം കൊണ്ട് ക്രോധവും ദ്രോഹവും ഈർഷ്യയും അസൂയയും വരുന്നിടത്ത് കോപം കൊണ്ടായിരിക്കുന്നു അത്. അവിടെയെല്ലാം സമ്പ്രധാന സംജ്ഞ വരുന്നു, ചതുർത്ഥി വരുന്നു. അടുത്ത് ക്രുധ ദ്രുഹ ഉപസൃഷ്ടയോഹോ കർമ്മ. ഉപസൃഷ്ടം എന്ന് വെച്ചാൽ ഉപസർഗയുക്തം, അതാണ് ഉപസൃഷ്ടം. അതാണ് സോ ഉപസർഗയോഹോ അനയോഹോ യോഗേ എം പ്രതി കോപ തത്കാരൻ കർമ്മസംജം സി. അതുമ്പോൾ വന്ന സൂത്രത്തിന്റെ അപവാദ സൂത്രമാണ്. അവിടെ നാല് ധാതുക്കൾ പറഞ്ഞു, ക്രുധ ദ്രുഹ ഈർഷ്യ അസൂയ. അതിൽ നിന്ന് രണ്ടെണ്ണത്തെ ഇവിടെ എടുത്തു. ഈ രണ്ട് ധാതുക്കൾ ഉപസർഗത്തോടുകൂടിയാണ് പ്രയോഗിക്കുന്നതെങ്കിൽ സമ്പ്രദാനത്തിന് പകരം അവിടെ കർമ്മസംജ്ഞ വരും, കർമ്മനിതിഥി വരും. അതായത് മുമ്പ് പറഞ്ഞ നാലർത്ഥത്തിലുള്ള ധാതുക്കളിൽ ക്രുധ ദ്രുഹ എന്ന് പറയുന്ന രണ്ട് ധാതുക്കൾ, ബാക്കിയെല്ലാം അതുപോലെ തന്നെ ഉപസർഗങ്ങളോടുകൂടി പ്രയോഗിച്ചു കഴിഞ്ഞാൽ അവിടെ കർമ്മസംജ്ഞ വരും. ഇത് സമ്പ്രധാന സംജ്ഞയുടെ അപവാദമാണ്. ആണ് പറഞ്ഞിരിക്കുന്നത് സോപസർഗയോഹോ അനയോഹോ യോഗേ എം പ്രതി കോപ തത്കാരകം കർമ്മസംജ്ഞം സ്യാത്. എം പ്രതി കോപ തത്കാരകം എന്ന് പറയുന്നത് പഴയതുപോലെ തന്നെ, അവിടെ സമ്പ്രദാനത്തിന് ബാധിച്ചുകൊണ്ട് ഇവിടെ കർമ്മസംജ്ഞ വിധിച്ചു. പഴയതിൽ നിന്ന് വ്യത്യാസമുള്ള അവിടെ നാല് ധാതുക്കളുടെ അർത്ഥമാണ്. ഇവിടെ രണ്ട് ധാതുക്കൾ എടുത്താൽ മതി. പിന്നെ വ്യത്യാസം എന്ന് പറയുന്നത് എന്താണ്, ഇവിടെ രണ്ട് ധാതുക്കൾക്കും ഉപസർഗങ്ങളും കൂടി വേണം. അതാണ് ക്രൂരം അഭിക്രുധ്യതി അഭിദ്രുഹ്യതി. ക്രുധു ധാതും ദ്രുഹുധാതും രണ്ടിന്റെ അർത്ഥമെല്ലാം പഴയതുപോലെ തന്നെ എംപ്രതി കോപവും ശരിയാണ്. പക്ഷെ ഇവിടെ വിശേഷിച്ചുള്ള എന്താണ്, അഭി എന്ന് പറയുന്ന ഉപസർഗം കൂടെ പ്രയോഗിച്ചു. അഭി അതിന്റെ ആധിക്യത്തെ കാണിക്കാൻ ആണ് അഭിക്രുധ്യതി അഭിദ്രുഹ്യതി എന്ന് പറയുമ്പോൾ ഇവിടെ സമ്പ്രദാനത്തിന് പകരം എന്തു വന്നു, കർമ്മസംജ്ഞ വന്നു. ക്രൂരം ഇവിടെ ക്രൂരായ എന്നല്ല പ്രയോഗിക്കുന്നു, ക്രൂരായ എന്ന് പ്രയോഗിക്കണമെങ്കിൽ ക്രൂരായ ക്രുധ്യതി എന്ന് പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ ക്രൂരായ ദ്രുഹ്യതി. മറിച്ച് അഭി വന്നതുകൊണ്ട് ക്രൂരം അഭിക്രുധ്യതി അല്ലെങ്കിൽ ക്രൂരം അഭിദ്രുഹ്യതി എന്ന് വരും. അങ്ങനെ അർത്ഥമൊന്നും വ്യത്യാസമില്ല, അർത്ഥം കുറച്ചുകൂടി തീവ്രത വരുമെന്നാണ് അഭിചേരുന്നു അർത്ഥത്തിന്. അത് തന്നെ കൂടുതൽ എന്നുള്ള അർത്ഥം വരും, കൂടുതൽ എന്നുള്ള അർത്ഥം കിട്ടും. പിന്നെ ആഭിമുഖ്യം എന്നുള്ള അർത്ഥം വരും, അഭിപ്രയോഗിക്കുന്നു. അപ്പോൾ ഓരോ ക്രിയകളിൽ പ്രയോഗിക്കുന്ന സന്ദർഭം അനുസരിച്ച് ആഭിമുഖ്യ അർത്ഥത്തിൽ അഭിവദതി, നേരിട്ട് പറയുന്നു. അങ്ങനെ